ജാതി എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ടായിരുന്നു, അതിന് വ്യത്യാസം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതായത് വടക്കേന്ത്യയിലുണ്ടായിരുന്ന ചതർ പറഞ്ഞു, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, പിന്നെ പുറംജാതി ഹൈറാർക്കി, ആ രീതിയിലായിരുന്നില്ല നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു ദ്രാവിഡ ഭൂമി. അവിടെയും ഉണ്ടായിരുന്നു, അവിടെ ബ്രാഹ്മണർക്ക് തുല്യമായിരുന്നു ഇവിടെ അന്തണർ എന്ന് പറയുന്ന ഭാഗം, പൂജയും മറ്റും ചെയ്യുന്നു. വടക്കേന്ത്യയിലെ ക്ഷത്രിയക്ക് തുല്യമായിരുന്നു ഇവിടെ അരജർ. അതിൽ ചേര ചോള പണ്ഡ്യന്മാർ, അവസാന ചേരന്മാരുടെ കാലമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വടക്കേന്ത്യയിലെ പോലെ തന്നെ ദക്ഷിണേന്ത്യയിലും ജാതി വിവേചനങ്ങൾ രൂക്ഷമായി. ഇന്ന് ജാതി ഉണ്ടായിരുന്നു, പാണിയർ എന്ന് വെച്ചാൽ കച്ചവടക്കാർ അവരുണ്ടായിരുന്നു വടക്കേന്ത്യ അവസാനത്തെ എല്ലാവരുടെ കാലത്തും ഉണ്ടായിരുന്നു. അതായത് ഈ സംഘകാലം എന്ന് പറയുന്നത് ബി സി 300 മുതൽ AD 300 വരെയാണ് പൊതുവെ പറയുന്നത്. ഈ കാലഘട്ടത്തിൽ എല്ലായിടത്തും എന്തുണ്ടായിരുന്നു, തൊഴിലിന്റെ അടിസ്ഥാനത്തിലുള്ള ജാതി, പരവർ മീൻപിടുത്തക്കാർ, പാണർ പാട്ടുപാടുന്നവർ, ഈ വിഭാഗങ്ങളെല്ലാം വളരെ പ്രാചീനമായി തന്നെ തമിഴ്നാട്ടിലുണ്ടായിരുന്നു. വടക്കേന്ത്യയുടെ വേറെ ഇവിടെ വേറെ തൊഴിൽ ചെയ്യുന്ന ജാതി വിഭാഗങ്ങളുണ്ടായിരുന്നു. അത് വടക്കേന്ത്യയിലെ ആൾക്കാർ ഇങ്ങോട്ടും കൂടെ വന്ന് കലർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് തമിഴ്നാട്ടിലും ബ്രാഹ്മണാധിപത്യം വന്നു. അപ്പം ജാതി ഇവിടെ രൂക്ഷമാണ്. അത് അവസാനം വരുന്ന ചേര രാജാക്കന്മാർ അവരുടെ കാലം മുതൽ. പിന്നെ ഈ തമിഴ് ഇപ്പൊ പറഞ്ഞ ഇതെന്ന് പറയുന്നത് നയനാന്മാരുടെ കാലമാണ്. അതിനെ കുറിച്ച് ഞാൻ നേരത്തെ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. നയനാർ പ്രവൃത്തിയാലും നയനാർ അവരുടെ പാടലുകളും അവരുടെ ഇത് അവിടെ അവിടെ ഈ സിദ്ധന്മാരെന്ന് പറയുന്ന എല്ലാ ജാതികളിൽ നിന്നുണ്ടായിരുന്നു, എല്ലാ ജാതികളിൽ നിന്നും അതിലുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇങ്ങനെ വളർന്നു വന്നപ്പം വളരെ രൂക്ഷമായ ജാതീയമായ വിവേചനങ്ങളെല്ലാം ഉണ്ടായി. തിരിജ്ഞാന സംബന്ധയുടെ സംഭവങ്ങളൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. തമിഴ് എന്ന് പറഞ്ഞാൽ ജാതി ഇല്ലാത്ത അതുകൊണ്ടായിരുന്നു വളരെ ശക്തമാണ്. അവസാനം വന്ന സമയത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ജാതി രൂക്ഷമായി എന്നാണ് ഞാനും പറഞ്ഞത്. അപ്പൊ ആദ്യകാലത്ത് ഇപ്പോ നോർത്ത് ഇന്ത്യയിലായാലും ശരി, ആര്യന്മാരുടെ ഇടയിലായാലും ശരി, ജാതി ഉണ്ടായിരുന്നു, പക്ഷെ രൂക്ഷമായിരുന്നില്ല. ഈ പറയുന്ന ബ്രാഹ്മണ ക്ഷത്ര വേശ്യ രീതിയിലായിരുന്നില്ല. അന്നത്തെ ജാതികൾ എന്ന് പറയുന്നത് ദസ്യുക്കളും ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്ന കുറെ വിഭാഗങ്ങളായിരുന്നു. അപ്പൊ അവരുടെ ഇടയ്ക്ക് യുദ്ധങ്ങളും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ചാതർ വർണ്ണിം എന്ന് പറയുന്നത് ശരിയായി ഒരു സമയവസ്ഥിതിയായി വരുന്നത് കാലം കൊണ്ട് സംഭവിച്ചാണ്. സ്ത്രീകൾക്കൊക്കെ അവകാശങ്ങൾ നിഷേധിക്കുന്നത് ആദ്യകാലത്തിൽ സ്ത്രീകൾക്ക് സ്ഥാനം ഉണ്ടായിരുന്നു, ക്രമേണ സ്ത്രീകൾക്കും. അതായത് പൗരോഹിത്യം എവിടെയാണോ ആധിപത്യം സ്ഥാപിക്കുന്നത് അവിടെ വടക്കേ തമിഴ്നാട് തിണകൾ എന്ന് പറയുന്ന ഒന്ന് രൂപപ്പെട്ടു വന്നു. പ്രത്യേക ജനങ്ങൾ താമസിക്കുന്ന വിഭാഗം ചേരി തമിഴ്നാട്ടിൽ രൂപപ്പെട്ടു വന്നു. വടക്കേന്ത്യയിൽ ജനപദങ്ങൾ രൂപപ്പെട്ടു വന്നു. ആ മനുഷ്യന്റെ പരിണാമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ ഇങ്ങനെ രൂപപ്പെട്ടു വരുന്നതോളം ആ ചേരിയാണ് നമ്മളിന്ന് ഉപയോഗിക്കുന്ന ചേരി. ആദ്യകാലത്തൊന്നും അവിടെ ജാതി ഇല്ലായിരുന്നു. പക്ഷെ ക്രമേണ ക്രമേണ അവിടെയും ജാതി വന്നു. വടക്കേ ഇന്ത്യയിലും ചില മതങ്ങൾ രൂപപ്പെട്ടു വന്നപ്പോഴത്തേക്കും അവിടെയും ജാതി രൂപപ്പെട്ടു വരികയും, ജാതി വരിക എന്നുള്ളത് സ്വാഭാവികമായിട്ടും വരുമത് തൊഴിലിന്റെ അടിസ്ഥാനം. പക്ഷെ പൗരോഹിത്യം വന്നു കഴിഞ്ഞപ്പോൾ അതിലൊരുപാട് കൃത്രിമത്വങ്ങളുണ്ടായി. പൗരോഹിത്യം ഇല്ലെങ്കിൽ തൊഴിലിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വിഭജനം എന്നേ പറയാൻ പറ്റും. പക്ഷെ പൗരോഹിത്യം വന്നു കഴിഞ്ഞപ്പോൾ അത് ജന്മം കൊണ്ടാക്കി. ജന്മം കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ആ ജാതിശ്രേണിയിൽ താഴ്ന്ന തലത്തിൽ പെട്ടുപോയാലും പിന്നെ അവിടെ നിന്ന് ഒരിക്കലും കരകയറാൻ പറ്റത്തില്ല. ഒരു വഴിയില്ല, അവനൊന്നും അത് തന്നെ ആയിരിക്കും. അപ്പൊ അത് പൗരോഹിത്യം എന്ന് പറയുന്നത് ഇതിനെ അടിച്ചേൽപ്പിക്കുന്നതാണ്. തൊഴിലുകൊണ്ട് ആദ്യകാലത്ത് വന്ന് സ്വാഭാവികമായി വന്നതാണ്. എവിടെയൊക്കെ പൗരോഹിത്യ ശക്തി പ്രാപിച്ചോ അവിടെയൊക്കെ ഇത് വന്നു. അതാണ് അതിന് പിന്നീട് എന്ത് ചെയ്തു കുറേ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് തല്ലരാൻ തുടങ്ങി. വടക്കേ ഇന്ത്യക്കാർ ഇങ്ങോട്ട് വരികയും ഇവിടെ ഉള്ളവർ വടക്കേ ഇന്ത്യക്ക് പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് മനുഷ്യർ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഇതെല്ലായിടത്തും എത്തി, ഈ ഭൂപ്രദേശങ്ങളിലും മുഴുവൻ എത്തി. അപ്പൊ അവിടെ ബ്രാഹ്മണ ജാതിക്ക് ആധിപത്യം ലഭിച്ചു. അപ്പോഴാണ് ശാസ്ത്രങ്ങളൊക്കെ എഴുതുന്നത്, മനുസ്മൃതി പോലുള്ള സ്മൃതികൾ എഴുതുന്നത്. അതൊക്കെ എഴുതിയിട്ട് ഇതിന് നിയമം ഉണ്ടാക്കി. ആ നിയമങ്ങളാണ് ഇതിനകത്ത് തെളിവായി നിൽക്കുന്നത്. വളരെ ക്രൂരമായ ജാതി വ്യവസ്ഥകളെ കുറിച്ച് വിശദീകരിക്കുന്ന നിയമസംഹിതകളെന്ന് ഉണ്ടാക്കി വെച്ചു. അവിടെയാണ് ഈ പറയുന്ന പുനർ ജന്മം പോലെയുള്ള കാര്യങ്ങൾ വരുന്നു. അതിനനുസരിച്ച് ജാതി തീരുമാനിക്കണമെന്ന് വരുന്നു. അതിനൊക്കെ തെളിവെന്ന് പറയുന്നത് ഒന്ന് വ്യക്തമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ, അതിന് തെളിവാണ്. പിന്നെ മറ്റൊന്ന് മനുഷ്യന്റെ ചരിത്രം, അതിന് തെളിവാണ്. മനുഷ്യനിങ്ങനെയുള്ള ഒരുപാട് പരിണാമ ദശകളെ അതിജീവിച്ചാണ് ഇന്ന് എത്തിയത്. അത് പഠിക്കുമ്പോഴും മനസ്സിലാവും. ഇവിടെ ക്രൂരമായ ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്നു എന്നുള്ളത് പൗരോഹിത്യ സൃഷ്ടിയാണെന്നും അതിനുവേണ്ടി അവർ ബുദ്ധി കൊണ്ട് എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്തു സമൂഹത്തിൽ ആധിപത്യം നടത്താൻ. അതുപോലെ ഈ ആത്മീയ ശാസ്ത്രത്തിന് ആ ഒരു ആംഗിളില് അംഗീകരിക്കാത്ത മറ്റതെന്താണ് ക്വാണ്ടം എൻടാംഗിൾമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പാർട്ടിക്കിൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇത് ഏതെങ്കിലും ദൂരെ ഒരു ഗാലക്സിയിൽ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ, രണ്ട് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കും. ഇതിനാണ് ക്വാണ്ടം എൻടാംഗിൾമെന്റ് എന്ന് പറയുന്നത്. ഇത് രണ്ടും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ നടക്കും. ആ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ സാധിക്കുന്നു എന്നുള്ള അറിയാം. പക്ഷെ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ആ ഇപ്പോ ഈ അതായത് ഈ സാധനം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷന് ഉപയോഗിക്കാം എന്നുള്ളത് ഇപ്പം നമ്മുടെ ഇന്ത്യ രാജ്യത്തിലെ DRDO എന്ന് പറയുന്ന ഗവേഷണത്തിലൂടെ അതിൽ ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ, ക്വാണ്ടം എൻടാംഗിൾമെന്റ് ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ എന്ന് തെളിയിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി. ഒരാഴ്ച മുമ്പാണ് തെളിയിച്ചത്. ഇന്ത്യക്കാർക്ക് ഈ കോണ്ടം എല്ലാ ഗവൺമെന്റ് ഉപയോഗിച്ച് എന്ന് വെച്ചാൽ അത് ഉപയോഗിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിക്കേഷൻ ആർക്കും പിടിക്കാൻ പറ്റില്ല, ആർക്കും തന്നെ ഇത് ചോർത്തിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഒരു അന്ധവിശ്വാസമല്ല. ആദ്യം സയൻസിൽ ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അങ്ങനെ വെറുതെ സിദ്ധാന്തം ഉണ്ടാക്കുക അല്ല, ആദ്യം അതിന്റെ മാത്തമാറ്റിക്കൽ മോഡലുകൾ ഉണ്ടാകും. ഞാൻ പറയുന്ന മുഴുവൻ പറയട്ടെ, മുഴുവൻ പറയട്ടെ. ആദ്യം എന്ത് ചെയ്യും, ഇതിന്റെ മാത്തമാറ്റിക്കൽ മോഡലുകൾ ഉണ്ടാകും. മോഡലുകൾ ഉണ്ടാക്കി വയ്ക്കുമ്പോഴത്തേക്ക് ലോകത്തുള്ള പല സയന്റിസ്റ്റുകളും ഇത് പരീക്ഷ നോക്കും. ഈ മാത്തമാറ്റിക്സ് വെറും മാത്തമാറ്റിക്സ് ആണ്, ഇത് ശരിയാകുമോ? ശരിക്കും അത് ഇത്തരം തിയറ എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ മോഡലുകളാണ്. അപ്പോൾ അത് അങ്ങനെ വച്ചതിന് ശേഷം പിന്നീട് അടുത്തൊരു ഘട്ടമായിട്ടാണ് ഇതിൽ ഏതെങ്കിലും തരം എക്സ്പെരിമെന്റുകൾ നടത്താൻ പറ്റുമെന്ന് പിന്നീടാണ് നോക്കുന്നത്. അപ്പോൾ അത് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്യും. അപ്പോൾ ഈ ക്വാണ്ടം എന്താണെന്ന് പറയുന്നത് അടുത്ത സ്റ്റെപ്പായിട്ട് അത് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഇത് സാധ്യമാകുന്ന കാര്യമാണ്, ഇത് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നിടത്തെല്ലാം ഇത് ഉപയോഗിക്കാൻ പറ്റും. ഉപയോഗിച്ചു കഴിഞ്ഞാൽ ക്വാണ്ടം എൻക്രിപ്ഷൻ പോലെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഇത് വലിയൊരു മാറ്റം വരുത്തുമെന്നുള്ളത് എന്ത് ചെയ്തു, ഇത് പ്രൂവ് ചെയ്ത, അതായത് കഥയല്ല പ്രൂവ് ചെയ്ത കാര്യമാണ്. പിന്നെ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ എല്ലാ ഭാഗങ്ങളും വിശദീകരിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് സയൻസ് വളർന്നിട്ടില്ല. ചില ഭാഗങ്ങൾ വിശദീകരിക്കാം, അത് വെച്ചിട്ടാണ് ഇപ്പം നമ്മുടെ രാജ്യം തന്നെ ഈ ക്വാണ്ടം കമ്മ്യൂണിക്കേഷന് ഈ ക്വാണ്ടം എൻടാംഗിൾമെന്റ് ഉപയോഗിക്കുക എന്നുള്ളത് ഒരാഴ്ച മുമ്പാണ് ഇതിവിടെ തെളിയിച്ചത്. തെളിയിക്കുക അതൊരു വലിയ വാർത്തയാകുകയും ചെയ്തു, വായിക്കും കേട്ടായിരുന്നു എവിടെയെങ്കിലും. അപ്പം ഇതിലൊക്കെ പിന്നെ എന്താണ് ഡെയിലി പറയട്ടെ, മുഴുവൻ പറയട്ടെ, ഞാൻ പറയട്ടെ. ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മാത്തമാറ്റിക്കൽ മോഡലുകൾ ഉണ്ടാകുന്നു, പിന്നെ നിരന്തരം എക്സ്പെരിമെന്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എക്സ്പെരിമെന്റുകൾ നടത്തിയിട്ട് അത് ശരിയാണ് ഇങ്ങനെ സംഭവിക്കാം എന്ന് പറയുമ്പോൾ പിന്നീട് എന്ത് ചെയ്യുന്നു, അതിന്റെ ആപ്ലിക്കേഷൻ, അതാണ് ഇപ്പോൾ ഇന്ത്യ തന്നെ കണ്ടെത്തിയത് ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ്, ഒന്ന് മാത്തമാറ്റിക്കൽ മോഡൽ, പിന്നെ അത് കഴിഞ്ഞ് അതിന്റെ എക്സ്പെരിമെന്റ്, പിന്നെ ആപ്ലിക്കേഷൻ. ഇപ്പൊ ഈ ക്വാണ്ടം എൻടാംഗിൾമെന്റ് എന്ന് പറയുന്നത് മൂന്നാമത്തെ തലത്തിലെത്തിയുടെ ആപ്ലിക്കേഷൻ, അത് ഇന്ത്യയിൽ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. ഇത് സാധ്യമാകുമെന്ന് മുമ്പും പലരും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് ഇപ്പൊ സാധിച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഒരു കാര്യം, അതായത് ഈ ക്വാണ്ടം എൻടാംഗിൾമെന്റ് എന്ന് പറയുന്ന ആശയം ആദ്യം പറയുമ്പോഴത്തേക്ക് എന്താണ് ഐൻസ്റ്റീൻ പറയുന്ന ഒരു സ്പൂക്കി ഐഡിയ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതൊരു വെറും വിഡ്ഢിത്തമാണ്, ഇതൊരിക്കലും നടക്കാത്ത കാര്യമാണ്, ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. എന്താണ് ഇങ്ങനെ ഒരു വിദൂര അതായത് രണ്ട് പാർട്ടികൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. അത് ഒരുപക്ഷെ ഇവരിൽ നേരത്തെ തന്നെ കമ്മ്യൂണിക്കേഷൻ നടന്നിരിക്കാം, എന്നിട്ട് അവരെ സെപ്പറേറ്റ് ചെയ്തായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള വാദഗതികളാണ് ഐൻസ്റ്റീൻ പോലും ഈ വിഷയത്തിൽ പറഞ്ഞത്. പക്ഷെ അവസാനം എന്ത് ചെയ്തു, അവര് എക്സ്പെരിമെന്റ് ഇനി അതിനെ പ്രൂവ് ചെയ്ത് ഇപ്പൊ അതൊരു തിയറിയായി. ഇപ്പോൾ ഇതിന്റെ മെത്തേഡ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാണ്ടം ഫിസിക്സിലെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ്, ആദ്യം ഒരു മാത്തമാറ്റിക്കൽ മോഡൽ ഉണ്ടാക്കുന്നു, പിന്നെ അതിനെ ഒരിടത്തല്ല ലോകത്തിന്റെ നാനാഭാഗത്തും ഇതിന്റെ പ്രധാനമായ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ലാർജ് ഹാഡ്രോൺ കൊളൈഡറിലാണ്. എവിടെയെന്ന് അറിയാമോ? അതൊക്കെ അറിയണം, വായിക്കണം, അപ്ഡേറ്റായി. സേൺ, സ്വിറ്റ്സർലൻഡിലെ സേണിലാൻഡിലെ ഹെഡ്ക്വാർട്ടേഴ്സ്. ഭൂമിക്കടിയിൽ കിലോമീറ്റർ 25 കിലോമീറ്റർ അധികം ഒരു ടണൽ പോലെ കിടക്കുന്ന ഒരു ലാബാണ്. ആ ലാബിന്റെ അകത്താണ് ഇത്തരം പരീക്ഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഒരു പരീക്ഷണം നടത്താൻ വേണ്ടി ഇന്ത്യയും തയ്യാറെടുക്കുന്നുണ്ട്. നമ്മുടെ തമിഴ്നാട് തേനിക്കടുത്താണ്. ഇത് ഭൂമിക്കടിയിലെ നടത്താം. അതിനെതിരായിട്ടവിടെ തമിഴ് മക്കൾ ബഹളമൊക്കെ ഉണ്ടാക്കി എന്തായാലും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ ഒരു മാത്തമെറ്റിക്കൽ ഐഡിയ കൊണ്ടുവരിക, പിന്നെ അതിനെ കുറിച്ച് റിസർച്ച് നടത്തുക, പിന്നെ എന്താണ് ഈ സബ് ആറ്റമൽ ആറ്റമിക് പാർട്ടിക്കിൾസ് എല്ലാം ഈ കൊളൈഡറിൽ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അതിവേഗതയിൽ അതിനെ അവിടെ ആക്സലറേറ്റ് ചെയ്യും, എന്നിട്ട് ഇതിനെ കൂട്ടിയിടിപ്പിക്കും, എന്നിട്ട് അതിനെ നിരീക്ഷിച്ച് അതിന് പഠനം നടത്തിയിട്ട് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്. അപ്പോ ഇത്തരം പരീക്ഷണങ്ങൾ നടത്തി അതിന്റെ റിസൾട്ട് കിട്ടുന്നുണ്ട്. എക്സ് ബോസോൺ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്കാരനായ ബോസ് പ്രവചിച്ചാണ് ഇങ്ങനെ ഒരു സാധ്യതയുണ്ട് എത്ര വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ അന്ന് അതിന് എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു. അങ്ങനെ പ്രവചിക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു തിയറി ഒന്നും പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അവസാനം എന്ത് ചെയ്തു, ഈ ലാർജ് ഹാഡ്രോൺ കൊളൈഡറിൽ അതിനെ തെളിയിച്ചു, അതിനെ പ്രൂവ് ചെയ്ത് അങ്ങനെ ഒരു ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്ന ഒരു സബ് ആറ്റമിക് പാർട്ടിക്കിൾ ദൈവഗണം എന്ന് വലിയ പ്രശസ്തി നേടിയത്. ദൈവമായിട്ടൊന്നും അതിന് ബന്ധമില്ല. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരും ആദ്യം ഐൻസ്റ്റീൻ തന്നെ എന്ത് ചെയ്തു, തിയറി ഓഫ് റിലേറ്റിവിറ്റി അത് ആദ്യം പ്രവചിച്ചു. അത് കഴിഞ്ഞ് പരീക്ഷണങ്ങൾ ഐൻസ്റ്റീൻ ഒരു ലാബിനും ഒരു പരീക്ഷണം നടത്തിയിട്ടില്ല. ഐൻസ്റ്റീൻ ഒരു ഗുമസ്തനായിരുന്നു, ക്ലർക്കായിരുന്നു. അപ്പൊ തന്റെ മുറിയിലിരുന്ന് പേപ്പറിൽ എഴുതിയതാണ് ഇതെല്ലാം ഈ തിയറികളെല്ലാം. ഒരു ലാബും ഐൻസ്റ്റീൻ ഒരു പരീക്ഷണം നടത്തി. പിൽക്കാലത്ത് എന്ത് ചെയ്തു, സയൻസിന്റെ ആ രീതി ഞാൻ പറയുന്നതാണ്, പിൽക്കാലത്ത് അതിന് ശാസ്ത്രജ്ഞന്മാർ പരീക്ഷണം നടത്തി, നിരവധി പരീക്ഷണങ്ങൾ നടത്തിയിട്ട് എന്താണ് തിയറി ഓഫ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എല്ലാം ശരിയാണെന്ന് തെളിയിച്ചു. അപ്പോ അങ്ങനെ ഒരു ഭാഗമുണ്ട്. എന്താണ് ഒരു തിയറി പറയുക എന്നുള്ളതല്ല, പിന്നെ എന്ത് ചെയ്യണം, അതിനെ പരീക്ഷണങ്ങളിലൂടെ അതിനെ തെളിയിക്കണം. അത് പലതും തെളിയിച്ച ഐൻസ്റ്റീന്റെ കാലശേഷമാണ്. അങ്ങനെയാണ് വീനസിനെയൊക്കെ കണ്ടെത്തുന്നത്. അപ്പോ പിന്നീട് അതിന്റെ ആപ്ലിക്കേഷൻ, ഐൻസ്റ്റീൻ കണ്ടെത്തിയ ആ തിയറിയുടെ ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്നത്തെ മൊബൈൽ ഫോണിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല കാര്യങ്ങൾ. അപ്പോ ഇതാണ് സയൻസിന്റെ പോക്ക്. അപ്പോ നമ്മുടെ ദർശനങ്ങളെന്ന് പറയുന്നത് എന്താണ്, ദർശനങ്ങൾ എന്ന് പറയുന്നത് ശങ്കരാചാര്യരോ രാമാനുജനോ ഇതുപോലുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഇവർ ദർശനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഭാഷ്യങ്ങൾ എഴുതുന്നു, ഗീത വ്യാഖ്യാനിക്കുന്നു, വേദങ്ങൾ വ്യാഖ്യാനിക്കുന്നു, അതിൽ പൂർവപക്ഷം സിദ്ധാന്തം ഇങ്ങനെ മറ്റുള്ളവർ പറഞ്ഞതിനെയൊക്കെ ഖണ്ഡിക്കുന്നു. താർക്കികെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല, സാങ്കേതികം പറഞ്ഞത് ശരിയല്ല, ബൗദ്ധൻ പറഞ്ഞത് ശരിയല്ല, ഖണ്ഡിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഇത് ഞാൻ പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞ ഒരു സിദ്ധാന്തത്തെ രൂപീകരിക്കുന്നു. ഈ സിദ്ധാന്തത്തെ രൂപീകരിക്കുന്നിടത്ത് അവർ ഉപയോഗിക്കുന്നത് ഒരു പ്രധാനമായ ആയുധം അവരുടെ യുക്തിയാണ്. യുക്തിയും ലോകരുടെ അനുഭവം വച്ചുകൊണ്ട് അവർ വ്യാഖ്യാനത്തിലൂടെ സമർത്ഥിച്ചെടുക്കുന്നതാണ്. അപ്പോ അവരാ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരുപാട് ദോഷങ്ങളുണ്ട്. അപ്പോ ഞാനൊരിക്കൽ ഈ കാര്യങ്ങളെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇതേപോലെയൊക്കെ തന്നെ അവിടെ ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു. പുള്ളിയെ കുറിച്ച് പറയുന്ന പുള്ളിക്ക് 30 പേറ്റന്റ് ഉണ്ടെന്നാണ്. അപ്പോൾ അതെനിക്കറിയത്തില്ല, അങ്ങനെയാണ് പറയുന്നത്, പുള്ളിയുടെ ആരാധകർ പറയുന്നത്. അപ്പം ഞാനീ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞാനീ പറഞ്ഞ സയൻസിനെ കുറിച്ചല്ല, അദ്വൈതത്തെ കുറിച്ച് വിശദീകരിച്ചു. അപ്പൊ അദ്വൈതത്തെ കുറിച്ച് വിശദീകരിച്ചു കഴിഞ്ഞിട്ട് പുള്ളി എന്റെ മുറിയിൽ വന്നു. മുറിവ് സ്വാമി പറഞ്ഞത് മുഴുവൻ സയൻസാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരിക്കലും സയൻസ് അല്ല ഇത്. ഇദ്ദേഹം ഒരു സയന്റിസ്റ്റാണ്, ഇദ്ദേഹമാണ് എന്നോട് പറയുന്നത് എന്താണ്, ഞാൻ പറയുന്നത് സയൻസാണ്. ഞാൻ ഈ ഇതേപോലുള്ള വിഷയങ്ങളെ പറഞ്ഞത് അദ്വൈതത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് സയൻസ് അല്ല. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു, സയൻസിന്റെ ഏറ്റവും പ്രത്യേകത എന്തെന്ന് വെച്ചാൽ സയൻസിന് എന്തെങ്കിലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. ഒരു കാര്യം സയൻസിന് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഫിലോസഫി എന്ന് പറഞ്ഞാൽ നമ്മുടെ ദർശനം എന്ന് വെച്ചാലൊന്നും പ്രെഡിക്ട് ചെയ്യാൻ കഴിയത്തില്ല. ഒരു സിദ്ധാന്തം ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നു, ശിഷ്യന്മാരും അനുയായികളും അതിനെ വ്യാഖ്യാനിക്കുന്നു, വിശദീകരിക്കുന്നു. ഒരു വിശ്വാസ പദ്ധതിയിലൂടെ ആളിനെ അംഗീകരിക്കുന്നവർ അതൊക്കെ കൊണ്ടുപോകും, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഈ ഫിലോസഫിയിൽ എന്താണ് ഈ ദർശനത്തിൽ, ഫിലോസഫി അല്ല, ഫിലോസഫി എന്ന് പറയുമ്പോൾ അതിന് വേറെ അർത്ഥം, ദർശനം എന്ന് പറയും. ഞാൻ പറഞ്ഞ ഈ ദർശനത്തിൽ എന്താണ്, ദൈവത്തിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, ഇതിലെന്താണ് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളത്, എന്താണ് പ്രഡിക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോ ഇത് ഏകദേശം ഒന്ന് രണ്ട് വർഷം മുമ്പാണ് ഈ സംഭവം നടന്നത്. അത് ശരിയാണ്, ഞാൻ അതിനെ കുറിച്ച് ഒന്നുകൂടെ പഠിച്ചിട്ടൊന്ന് പറയാമെന്ന് പറഞ്ഞാൽ പുള്ളി ഇന്നുവരെ കണ്ടിട്ടില്ല, ആളുണ്ട് സ്ഥലത്ത്, എന്റെ മുമ്പിൽ പിന്നെ വന്നിട്ടില്ല. അപ്പോ സയൻസിന്റെ രീതിയൊക്കെ വേറെയാണ്, നമ്മുടെ ദർശനങ്ങളുടെ രീതി വേറെയാണ്. അപ്പൊ ദർശനങ്ങളിൽ ഇങ്ങനെ വ്യാഖ്യാനിച്ച് ഒരുപാട് സിദ്ധാന്തങ്ങളുണ്ട്. അപ്പൊ ആ സിദ്ധാന്തങ്ങളോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കാം, അതിനെ വിശ്വസിക്കാം, നിങ്ങൾക്ക് അതനുസരിച്ച് ജീവിക്കാം. അതൊക്കെ നിങ്ങളുടെ പേഴ്സണലായ കാര്യങ്ങളാണ്. സയൻസ് എന്ന് പറയുന്ന ആരുടെ പേഴ്സണലായ കാര്യം, അത് വേറൊന്നാണ്. പിന്നെ ആ പറഞ്ഞിരിക്കുന്നതാണ്, ഈ പറഞ്ഞിരിക്കുന്നത് ഇതാണ്, അതെന്നൊക്കെ പറഞ്ഞ് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുന്ന ഏർപ്പാടാണ്, എന്ന അർത്ഥമില്ല. അതിനെക്കുറിച്ചൊക്കെ ഞാനിവിടെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ക്വാണ്ടം എൻടാംഗിൾമെന്റ്, ക്വാണ്ടം സൂപ്പർപൊസിഷൻ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും, ക്വാണ്ടം ഫിസിക്സിലെ കാര്യങ്ങളൊന്നും അതിനെ ആവിഷ്കരിച്ച ആൾക്കാർക്ക് കൂടി വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നുവെച്ചാൽ എന്തുകൊണ്ട്, അതൊരു പഠന വിധേയമായിരിക്കുന്ന ശാസ്ത്രമാണ്. നമ്മൾ ഏതൊരു സയൻസും പഠിക്കുമ്പോൾ ഒരിക്കലും അതിന് ആർക്കും പൂർണ്ണമായി വിശദീകരിക്കാൻ പറ്റില്ല. അത് നീ എന്നും പഠിച്ചുകൊണ്ടേയിരിക്കേണ്ടി വരും, പുതിയ പുതിയ സമസ്യകളൊക്കെ വരും. അപ്പോൾ എന്നും അത് പഠിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അത് പൂർണ്ണമായി വിശദീകരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന അതിന്റെ ദോഷമില്ലാതെ അതിന്റെ രീതിയാണ്. അത് ഈ എന്റാക്യുമെന്റ് സ്യൂഡോ സയൻസ് എന്ന് പറയുന്നു, ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി പറയുന്നു. ഈ മുറി യോഗികളും അവര് ഇവരൊന്നും പറയും. ഒന്നാമത് മനസ്സിലാക്കേണ്ട പ്രാപ്തി, പ്രാകാത്മ്യം, ഈശിത്വം, മശിത്വം എന്നൊക്കെ പറയുന്നു, ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഈ യോഗശാസ്ത്രത്തിൽ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാകാൻ വേണ്ടി, അതിനോട് അഭിരുചി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ സംഗതികളൊന്നും ഇല്ല എന്നുള്ളതിന് ഈ യോഗശാസ്ത്രത്തിൽ തന്നെ തെളിവുകളുണ്ട്. നമ്മൾ യോഗികളെന്ന് പറയുന്നവർ പറഞ്ഞിരിക്കുന്ന ഒരുപാട് മണ്ടത്തരങ്ങൾ ഈ ശാസ്ത്രം എഴുതിയവര്, ഇത് നിങ്ങൾക്കൊക്കെ പറ്റുന്ന തകരാറെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒറിജിനൽ ഗ്രന്ഥങ്ങൾ വായിക്കുകയോ പഠിക്കുകയോ ചെയ്യത്തില്ല. ഇപ്പൊ പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ സ്വാമിമാര് അവരുടെ എന്താണ് ആൾക്കാരെ കയ്യിലെടുക്കാൻ വേണ്ടി അവർ നടത്തുന്ന ഈ പ്രഭാഷണങ്ങളും അതും ഇതും കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ അവര് സ്വയം വിഭ്രാന്തി പറയുന്നതായിരിക്കും, ആരെയും പറ്റിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും, ചിലപ്പോൾ മനഃപൂർവ്വം പറ്റിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും. അത് നടക്കാത്ത കാര്യമാണെന്നുള്ളതിന് തെളിവ് നിങ്ങൾക്ക് പുറത്തൊന്നും പോകണ്ട, യോഗശാസ്ത്രത്തിൽ തന്നെ ഉണ്ട് ഒരുപാട് തെളിവ്, ഒന്നല്ല ഒരുപാട് തെളിവ്. അതുകൊണ്ട് അതൊന്നും നടക്കുന്നില്ല. ഞാൻ പറഞ്ഞപ്പോഴും നമ്മൾ ഓർക്കും എന്താണ് ഒരു അടിസ്ഥാനപരമായ ഭൗതിക നിയമങ്ങളെ നമുക്ക് മാറ്റാൻ കഴിയത്തില്ല. കഴിയാത്ത കാരണം മനുഷ്യന് ഒരുപാട് പരിമിതികളുണ്ട്. നമുക്ക് ഈ പ്രപഞ്ചത്തിലെ പല നിയമങ്ങളും അനുസരിച്ച് നമുക്ക് ജനിക്കാനും ജീവിക്കാനും മരിക്കാനും പറ്റും. പിന്നെ പഴയകാലത്ത് മനുഷ്യന് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അറിവില്ലാത്ത കാലത്തിൽ അവർ പല ഭാവനകളും കൽപ്പനകളും ചെയ്തിട്ടുണ്ട്. ഇന്ന് മനുഷ്യന് അതിനേക്കാൾ കൂടുതൽ ബോധമുണ്ട്. ഇന്നിപ്പോ അത്തരം വെഡിത്തങ്ങളുടെ പുറകെ പോകേണ്ട കാര്യമില്ല, നടക്കാത്ത കാര്യമാണ്. പണ്ടും നടന്നിട്ടില്ല, ഇപ്പോഴും നടക്കില്ല. കഥകളിൽ ഇതൊക്കെ പറയും. ഇന്നത്തെ ഈ എന്താണ് തട്ടിപ്പ് സ്വാമിമാരും അല്ലെങ്കിൽ വിഭ്രാന്തിയുള്ള കുറെ പേര് വിഭ്രാന്തിയുള്ളവരും കുറെ പേര് തട്ടിപ്പുകാരുമാണ്. അവര് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു ആൾക്കാരെ വിഭ്രമിപ്പിക്കുകയാണ്. ഏതാ ഇന്ദ്രിയം? മനസ്സ്. മനസ്സ് ഉണ്ടോ ഇല്ലേ എന്നുള്ള ഒരു തർക്കമില്ലല്ലോ. അവരെന്ത് മനസ്സിന്റെ കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ട്? അതിനെന്താ കുഴപ്പം? എന്താ പുതിയ കണ്ടുപിടുത്തം കൊണ്ടുവന്നു മനസ്സുണ്ടെന്ന്? അല്ല, ഈ നമുക്ക് പൊതുവേ പറഞ്ഞിട്ടുണ്ട്. ഏത് ശാസ്ത്രം? ഏത് ശാസ്ത്രത്തിന്റെ കാര്യമാണ് പറയുന്നത്? അതിലെല്ലാം മനസ്സിനെ കുറിച്ചും പറയുന്നുണ്ട്, പഞ്ചേന്ദ്രിയങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. അവർക്ക് മനസ്സിനെ കുറിച്ചും ഒരുപാട് പറയുന്നുണ്ട്. യോഗശാസ്ത്രത്തിലൊക്കെ എത്രയോ മനസ്സിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, സാങ്കിയന്മാരെ എത്രയോ ചർച്ച ചെയ്യുന്നു, അദ്വൈതികളെ ചർച്ച ചെയ്യുന്നു. ആരും അറിയില്ല എല്ലാവർക്കും. അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. അതായത് ഒരുപാട് അതിശയോക്തികൾ പറയുക, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്താണ് ഇങ്ങനെ പറയുക എന്ന് പറയുന്നത് പഴയ രീതിയാണ്. അസത്യെ വത്മനിസ്ഥിത്വ തഥസത്യം സമീഹത്തെ. കൊച്ചുകുട്ടികളെ പഴയകാലത്ത് ഈ പുസ്തകങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നതാണ്. കുട്ടികൾ പാൽ കുടിക്കാൻ വേണ്ടിയിട്ട് പറയും, കുഞ്ഞിനോട് പറയും, നീ പാല് ധാരാളം കുടിക്കണം, എന്ന് കഴിഞ്ഞാലേ നിനക്ക് മുടി വളരത്തുള്ളൂ. പാല് കുടിച്ചാലേ മുടി വളരത്തുള്ളൂ ചെറിയ കുട്ടികൾ. അപ്പോൾ പാല് കുടിക്കുന്നതും മുടി വളരുന്നതുമായിട്ട് ബന്ധമൊന്നുമില്ല. എന്നാലും അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന എന്താണോ അസത്യത്തിന്റെ വഴിയിൽ നിന്നും സത്യത്തെ മനസ്സിലാക്കുക. അവരന്ന് സത്യമെന്ന് കരുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരെ അസത്യ വഴിയും ഉപയോഗിച്ചത് എന്ന് പറയും. അപ്പോൾ ഓരോ ദാർശനികന്മാർക്കും ഓരോ സത്യമുണ്ട്. ഇപ്പം യോഗി എന്ത് ചെയ്യുന്നു? യോഗി സത്യം എന്ന് കരുതിയിരുന്നത് മോക്ഷം. അതാണ് യോഗിയുടെ സത്യം. ആ സത്യത്തിന് പോകാൻ വേണ്ടി അസത്യങ്ങൾ അവർ പറഞ്ഞാണ് ഈ വിഭൂതികൾ, ഏത് സിദ്ധികളും മറ്റും. ആ പറഞ്ഞതുപോലെയില്ല. പിന്നെ അതിൽ അംഗീകരിക്കാന്നുള്ള ഭാഗങ്ങൾ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യന് അവന്റെ കഴിവുകളെ വികസിപ്പിക്കാം. നമുക്ക് സാധിക്കാത്ത കാര്യങ്ങൾ മറ്റു പലർക്കും സാധിക്കും. അത്തരത്തിൽ എന്താണ് അവനവന്റെ കഴിവുകളെ ഓരോരുത്തർക്കും വികസിപ്പിച്ചെടുക്കുക, അതും അതിൻ്റെതായ പരിമിതികൾ എന്തായാലും നിലനിൽക്കും, അത്രയൊക്കെ സാധിക്കും. അല്ലാതെ അസാധ്യമായ എന്താണ് ഒന്നും സാധിക്കാൻ പറ്റില്ല. ആകാശത്ത് കൂടി പറക്കുക, ഈശത്വം വശത്വം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അപ്പൊ വെറുതെ ഇങ്ങനെ പഴയതാണ്. അതുമാത്രമല്ല അവിടെയൊക്കെ അടിസ്ഥാനപരമായി നിൽക്കുന്ന എന്താണ്, ഇതിലെല്ലാം നിൽക്കുന്നത് ഈ പൗരോഹിത്യ ചതിയാണ്. മിക്കവാറും എല്ലാ ഈ ശാസ്ത്രങ്ങളെയും എഴുതി വെച്ചത് ബ്രാഹ്മണരാണ്. ബ്രാഹ്മണരിൽ തന്നെ ഈ പുരോഹിത വർഗമാണ് എഴുതി വെച്ചത്. അവര് എന്തു പറയുന്നു, ഞങ്ങൾക്ക് വലിയ പവറുകൾ സിദ്ധിവിശേഷങ്ങളും ശക്തികളുണ്ടെന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കുകയാണ്. എന്തിന്? ഇവരാരും ചോദ്യം ചെയ്യാതിരിക്കാനും ഇവരെ എതിർക്കാതിരിക്കാനും ഇവരെ അനുസരിക്കാനും വേണ്ടിയിട്ട്. പറയാറില്ല ബ്രാഹ്മണ ശാപം, ബ്രാഹ്മണന് കാല് കഴിച്ചു കൂട്ടുക. ഇതൊക്കെ ഇന്നും മലയാളികൾ ഉൾപ്പെടെ എല്ലാ ഇന്നത്തെ ആധുനിക വിദ്യാഭ്യാസം കഴിഞ്ഞ ആൾക്കാരുടെയും മനസ്സിലിരിക്കുകയാണ്. ഇത് ആരാ പറഞ്ഞത്? ബ്രാഹ്മണൻ ശപിച്ചാ ഭരിക്കുമെന്ന് ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? ബ്രാഹ്മണൻ തന്നെ പറഞ്ഞു വെച്ചതാണ്, ഞാൻ ശപിച്ചാ ഭരിക്കും. എന്തിനു വേണ്ടി? എന്നാലേ ബാക്കിയുള്ള പേടിക്കത്തുള്ളൂ. അപ്പോ ഇയാള് തന്നെ പറയുന്നത്, എനിക്ക് അത്ഭുതകരമായ സിദ്ധികളുണ്ട്, അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഈ സാധാരണ മനുഷ്യര് ഞാൻ വിചാരിച്ച ലോകമൊന്നും ഭസ്മമാക്കി കളയും. മനസ്സിലായി? ചരിത്രത്തിൽ തന്നെ തെളിവുകളുണ്ട്, ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഈ അത്ഭുതങ്ങൾ ഒരുപാട് പ്രചരിപ്പിക്കുകയും പാശ്ചാത്യര് ഒരുപാട് പുസ്തകങ്ങൾ എഴുതുകയും ചെയ്താണ് തിബത്തൻ യോഗികളെ കുറിച്ച്. തിബത്തിൽ അവിടെ ഇങ്ങനെ എന്താണ് ലോകം മുഴുവൻ തകർക്കാൻ പറ്റിയ യോഗികളുണ്ട്. അതുകൊണ്ട് ഇതുകൊണ്ട് തല തരുന്ന അതിന്റെ അകത്ത് അത് ചെയ്യും ഇത് ചെയ്യുന്ന കുറഞ്ഞ് ഒരുപാട് പുസ്തകങ്ങൾ തിബത്തിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ കയറിയാൽ പിന്നെ എന്താണ് ഒരിക്കലും ആരും വാർദ്ധക്യം പ്രാപിക്കില്ല. അങ്ങനെയുള്ള ആശങ്ക ഇങ്ങനെയൊക്കെ ഒരുപാട് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വരെ വന്നു കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ചൈനീസ് അവിടെ കയറി ആക്രമണം നടക്കുന്നത് തിബത്തിൽ. അപ്പൊ ഇവിടെ ഈ ലാമന്മാരെയൊക്കെ പിടിച്ചുകൊണ്ട് അവര് വയലിൽ ഉഴാൻ ഏർപ്പാട് ചെയ്തു. എല്ലാത്തിനും കലപ്പ വെച്ചിട്ട് ഉഴാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും. അങ്ങനെ ഇവിടെ ഒരു നാരയും തട്ടിച്ച് ഒരു സിദ്ധിയും കാണിക്കണ്ടെന്ന് വിചാരിച്ചു. അവരെന്ത് ചെയ്ത് അവർക്ക് എന്താണ് അന്ന് ഇവരുടെയൊക്കെ നേതാവായിരുന്നായിരുന്നു ഇപ്പൊ ഇരിക്കുന്ന ഇടയിലാണ്. അവര് മഞ്ഞു മലകൾ താണ്ടി ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. എങ്ങനെ എന്തെങ്കിലും ഒരുത്തനെങ്കിലും ഒരു സിദ്ധിയുള്ള ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ ചൈനക്കാരൻ മുഴുവൻ പ്രതിമയാകത്തില്ല, കല്ലാകത്തില്ല, പോകത്തില്ല. അപ്പൊ ഈ ജനങ്ങളെ ധരിപ്പിച്ച് എന്തോന്ന് അതുവരെ. അപ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലായത് ഇതൊക്കെ വെറും തട്ടിപ്പാണ്. മനസ്സിലായത് ഒരാളും ഇല്ലായിരുന്നു അതുവരെ ഈ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ എഴുതിയത്. സായിപ്പന്മാർക്കാണ് ഇതിനൊക്കെ വിഭ്രാന്തി കൂടുതൽ. അവര് ഇങ്ങനെയൊക്കെ വെറുതെ ഞങ്ങളവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ഇരുന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതി ഇല്ലാത്ത കഥകളൊക്കെ പ്രചരിപ്പിക്കും. അപ്പോ ഈ ലാമന്മാരും ചെയ്ത എന്താണ്, ഇവർ ഇതുപോലെ ആശ്രമങ്ങളൊക്കെ ഉണ്ടാക്കി അവിടെ ഇരുന്ന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഇരിക്കും. ഈ പാവപ്പെട്ട ആൾക്കാരെ ഇവരെ വിശ്വസിച്ചിട്ട് എന്ത് ചെയ്യും? അവിടെ ധനധാന്യങ്ങളെല്ലാം കൊണ്ടുവന്ന് സമർപ്പിക്കും. ഇവരിങ്ങനെ സുഖമായി ജീവിച്ചിട്ട് ഈ കഥകളും പടച്ചുവിട്ടു. ഇങ്ങനെയാണ് ഞങ്ങൾ ശപിച്ച പോകും മറ്റും. എവിടെ ജീവിതം സുഖമായി നടന്നു പോവുകയായിരുന്നു നമ്മളെപ്പോലെയൊക്കെ തന്നെ. ഒടുവിൽ ജനങ്ങൾ തിരിച്ചറിഞ്ഞെന്താണ്, യമ്മാരുടെ കയ്യിലൊന്നും ഒന്നുമില്ലാന്ന് തിരിച്ചറിഞ്ഞത് ചൈനീസ് ആക്രമണം നടന്നതിന് ശേഷം. ഒരു രാജ്യം തന്നെ ഇന്ന് തെളിവാണ്. ചൈനക്കാരോട് എന്താണ് ഏറ്റുമുട്ടി എത്രയോ ലാമന്മാരും മരിച്ച് അവര് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന ആ സമയത്താണ് രാത്രി ദലൈലാമ വിളിച്ചു കൊടുക്കുന്നത്. ഇയാൾക്ക് എന്തെങ്കിലും ഒരു സിദ്ധി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് ഓടി ദൂരെ നിന്നിട്ട് ഒന്ന് ഭസ്മമാക്കിയാൽ മതിയായിരുന്നു. അറിയപ്പെടാതെ ശുദ്ധ തട്ടിപ്പാണ്. അല്ല വേറെന്ത് പറയാനും ഒന്നും നടന്നില്ല. ഇത് നമ്മുടെ ഇവിടെയും നടന്നിട്ടുണ്ട്. വേലുത്തമ്പി തള ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി. ആദ്യം വേലുത്തമ്പി ബ്രിട്ടീഷുകാരെ അടുക്കുമായിരുന്നു, പിന്നീട് ഏറ്റുമുട്ടി കുണ്ടറ വിളംബരം എന്നിങ്ങനെ ഏറ്റുമുട്ടി. അപ്പൊ ഇവിടെ നമ്മുടെ ഈ ഇവിടെ ഉണ്ടല്ലോ വേലുത്തമ്പി മരിച്ച ഒരു സ്ഥലം ഉണ്ടല്ലോ, മണ്ണടി, മണ്ണടിക്ക് കുറെ ഇപ്പുറത്ത് ഞാൻ ആ സ്ഥലത്ത് പോയിട്ടുണ്ട്. അവിടെ ഒരു പഴയ ക്ഷേത്രമൊക്കെ ഉണ്ട്, അവിടെ ഒരു വലിയ മന്ത്രവാദി ഉണ്ടായിരുന്നു. ഈ മന്ത്രവാദി ഈ വേലത്തമ്പി എടുത്ത് പറഞ്ഞത് ഏറ്റുമുട്ടുക അങ്ങനെ രക്ഷ ഇല്ലാതെ എന്തെങ്കിലും തോൽവി വരണമെങ്കിൽ നേരെ ഇങ്ങ് വന്നാൽ മതി, ഞാൻ രക്ഷപ്പെടുത്താമെന്ന്. വേലുത്തമ്പി കുറച്ച് പട്ടാളക്കാരുമായിട്ട് ബ്രിട്ടീഷുകാരുടെ അടുത്ത് ഏറ്റുമുട്ടി വല്ല രക്ഷയുണ്ട്. ബ്രിട്ടീഷുകാരുടെ തോക്കിന് മുമ്പിൽ വേലുത്തമ്പി എന്ത് ചെയ്യാനാ, വേലുത്തമ്പി പരാജയപ്പെട്ട് ഓടി അവിടെ നിന്ന്, അവിടെ നിന്ന് ഓടി ഈ കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള സ്ഥലത്ത് വന്നു. അപ്പോൾ വേലുത്തമ്പി വരുന്നു എന്നുള്ള നേരത്തെ തന്നെ ഇയാൾക്ക് വിവരം കിട്ടി മന്ത്രവാദി. ആ മന്ത്രവാദിയുടെ സ്ഥലത്ത് ഇപ്പോഴും ഉണ്ട് അവിടെ കേട്ടോ, ഞാൻ ഇയാൾ കാണാൻ വേണ്ടി. അപ്പൊ വേലുത്തമ്പി എത്തുമെന്നായപ്പോൾ മന്ത്രവാദി എന്ത് ചെയ്തു, തന്റെ ഗ്രന്ഥങ്ങളെല്ലാം വാരി കൂട്ടിയിട്ട് അതിന്റെ ഇടയ്ക്ക് ഇരുന്ന് തീ കൊളുത്തി മരിച്ചു. അല്ലെങ്കിൽ വേലുത്തമ്പി ഒന്ന് ഇയാളെ കൊല്ലും, ഇയാൾക്കറിയാം. കാരണം വേലുത്തമ്പി ഇയാളെ വിശ്വസിച്ചിട്ടാണ് അവരോട് ഏറ്റുമുട്ടാൻ പോയത്. ഒന്നും സംഭവിച്ചു ഇതിവിടെ മാത്രമല്ല നടന്നത്. നിങ്ങളിപ്പോഴും മൃത്യുഞ്ജയ ഹോമം നടത്തി ഒരുപാട് പേര് ശത്രു സംഹാര പൂജയൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. ഇത് തന്നെയാണ് ഉണ്ടായാലും ചെയ്തത്. ഇന്ത്യയിൽ മൊത്തം ഇത് സംഭവിച്ചിട്ടുണ്ട്. അതായത് മുസ്ലിങ്ങൾ ഇന്ത്യ ആക്രമിക്കുന്ന സമയത്ത് പല ഹിന്ദു രാജാക്കന്മാരും അന്ധമായി വിശ്വസിച്ചിരുന്ന ഈ പുരോഹിതന്മാരെയാണ്. സേനയാഗം എന്നൊക്കെ പറയുന്ന, വേദത്തിൽ പറയുന്ന യാഗങ്ങൾ, ആ യാഗം ചെയ്താലേ ശത്രു മരിക്കുമെന്നാണ്. അപ്പൊ ഈ വേണ്ടത്ര സൈനിക പരിശീലനമോ ആയുധമോ ഒന്നുമില്ലാത്ത ഈ രാജാക്കന്മാരുടെ അവരെന്ത് ചെയ്തൊന്നും ചെയ്യാതിരുന്ന എന്താണ് ഈ പുരോഹിതന്മാരെ രക്ഷിക്കുമെന്നും പറഞ്ഞാണ്. ഈ പുരോഹിതന്മാരെന്ത് ചെയ്തു, ഇവരോട് പറഞ്ഞു ഞങ്ങൾ സേനയാഗം ചെയ്യാം, അല്ലെങ്കിൽ മറ്റേ യാഗം ചെയ്യാം, അല്ലെങ്കിൽ ശത്രു സംഹാര പൂജ ചെയ്യാം, ഈ വരുന്ന അക്രമകാരികളെല്ലാം ചത്തോളൂ എന്ന് പറഞ്ഞു. അവര് കുതിരപ്പെട്ടവളായിട്ട് ഇങ്ങോട്ട് വന്നു ഇവനെ എല്ലാം തകർത്ത് ഇവരൊക്കെ പിടിച്ച് ഇറാനും ഇറാഖിനും മാർക്കറ്റുകളിൽ കൊണ്ടുവന്ന് അവിടെ കച്ചവടം നടത്തി. ഈ രാജാക്കന്മാരി മന്ത്രിമാരി അവിടെ ഭാര്യമാരെയും കൊണ്ടുപോയി കച്ചവടം നടത്തി. ഈ പുരോഹിതന്മാരെയൊക്കെ എന്ത് ചെയ്തത്, ഇസ്ലാം മതം സ്വീകരിച്ചു. അപ്പോഴത്തേക്ക് അവരവരുടെ തടി രക്ഷിച്ചു. ഇത് നമ്മുടെ ചരിത്രത്തിലുള്ള കാര്യമാണ്. ഈ തട്ടിപ്പ് ഏതെങ്കിലും ഒരുത്തിനൊരു അത്ഭുത സിദ്ധിയുള്ള ഒരാളുണ്ടായിരുന്നെങ്കിൽ ഇവിടത്തെ ഇവര് ഈ പറയുന്ന സനാതന ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ മുസ്ലിങ്ങളെ മുഴുവൻ കല്ലോ മരമോ ഒക്കെ ആക്കത്തില്ലായിരുന്നു. എന്താ ചെയ്യാത്ത, എന്താ ചെയ്യാത്ത? അതുകൊണ്ട് ഇന്നും ഇതിലൊന്നും വിശ്വസിച്ചിരിക്കരുത്. നിങ്ങൾ ഈ കാലത്ത് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഇതൊക്കെ വിശ്വസിച്ചിരിക്കുന്നത് വെറും മണ്ടന്മാരാണ്. അങ്ങനെയൊന്നും നടന്നിട്ടില്ല, നമ്മുടെ രാജ്യത്ത് നടന്നിട്ടില്ല. ഇത് ഒരുപാട് പേർക്ക് ഇതിന്റെ അബദ്ധം പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇന്നും മനുഷ്യന്റെ മനസ്സിലെന്താണ് ഇങ്ങനെയുള്ള വിചാരങ്ങൾ. വേണ്ടിവന്ന നരേന്ദ്രമോദി പാകിസ്ഥാനോട്ട് യുദ്ധം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ശത്രു സംഹാര പൂജ നടത്തിയിരുന്നു. കാരണം അയാളൊരു മഹാന്തവിശ്വാസിയാണ്. അപ്പോ അന്ധവിശ്വാസി ആയതുകൊണ്ട് അങ്ങനെ ചെയ്യില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ചെയ്യും, ചെയ്തിട്ടേ പോകട്ടെ. മറ്റൊരു പാകിസ്ഥാൻകാരും എന്ത് ചെയ്യും, അവരെ മുല്ലമാരെ വിളിച്ചിട്ട് പ്രാർത്ഥന നടത്തിയിട്ട് മനുഷ്യന്റെ ഇതൊക്കെ എന്താണ് മനുഷ്യൻ പൗരോഹിത്യത്തിന് അടിയറവ് പറയുന്നത്. ഇതെല്ലാം പുരോഹിതന്മാരുടെ സൃഷ്ടിയാണ്. ആൾക്കാര് മുട്ടികളാക്കാൻ വേണ്ടി ഉണ്ടാക്കി നടക്കുന്ന കാര്യങ്ങൾ. പിന്നെ ഇവര് എന്നെങ്കിലും ഇല്ലാതെ കഥകൾ പ്രചരിപ്പിക്കും. ഇവരെയും നടക്കത്തില്ല. നമ്മളെക്കാളും കഴിവും യോഗ്യതയും ശേഷികളും ഒരുപാട് മനുഷ്യർ ലോകത്തിലുണ്ട്, അത് ശരിയാണ്. നമ്മളവരെ ബഹുമാനിക്കുന്നതാണ്, അതിൽ തർക്കമൊന്നുമില്ല, കാര്യമില്ല. ഒരുപാട് കഴിവുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ ആരാധിക്കുന്നതിനും തെറ്റില്ല. കാരണം ഇപ്പൊ മമ്മൂട്ടി മോഹൻലാലിനെയൊക്കെ എത്രയോ പേര് ആരാധിക്കുന്നു, എന്തുകൊണ്ട്? അവർക്കൊരു അഭിനയ സിദ്ധിയുണ്ട്, അതുകൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ അവരൊക്കെ ആരാധകര്. എത്രയോ സിനിമാ നടികൾ, അവരുടെ സൗന്ദര്യങ്ങൾ അവരെ ആരാധിക്കുന്ന എത്രയോ എന്താണ് ചെറുപ്പക്കാരല്ല, വയസ്സന്മാർ വരെ, കളവന്മാർ വരെ അവരാരാധിക്കുന്നവരുണ്ട്. അപ്പൊ എന്തുകൊണ്ട് അതിന് തെറ്റത് എന്ന് ഞാൻ പറയുന്നത്? കാരണം നമ്മളെക്കാളും എന്തെങ്കിലും വിശേഷതകൾ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ ആരാധിക്കും, അവർക്ക് വേണ്ടി മരിക്കും. എം ജി ആറിന് വേണ്ടി എത്ര പേര് മരിച്ചു, അതുകൊണ്ട് മരിക്കാനും തയ്യാറാവും, അതാണ് ആരാധന എന്ന് പറയുന്നത്. പക്ഷെ ആരാധനയുടെ ഒരു അന്ധതയുണ്ട്. അതിനകത്തൊരു അന്ധതയുണ്ട്. ആരാധിക്കുന്നത് തെറ്റെന്ന് പറയാൻ പറ്റില്ല. അത് അങ്ങനെയാ, മനുഷ്യന്റെ ബ്രെയിൻ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നത്. ആരാധിക്കാൻ പാടില്ലെന്നും പറയാൻ പാടില്ല, പക്ഷെ അത് അന്ധമായിരിക്കും. മോഹൻലാലിനോ മമ്മൂട്ടിക്കോ ലേഡി സൂപ്പർ സ്റ്റാറിനോ ഒക്കെ എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ നമ്മളത് അംഗീകരിക്കും, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യും. ശരി, അവർ കഴിവുള്ള കലാകാരന്മാർ, അതിനപ്പുറം അന്ധമായി ആരാധിക്കേണ്ട ആവശ്യമില്ല എന്നും നല്ല ബുദ്ധിയുള്ളവർ എന്ത് ചെയ്യും, അതിനങ്ങനെ കാണും. അവരുടെ ആ സ്കില്ലുകളെ ഇവാരിപറ്റി എന്തൊക്കെയാണ് അവരുടെ പ്രത്യേകതകൾ, അതിനെ വിലയിരുത്തും, അത് ചെയ്യാം. അതിനപ്പുറം അന്ധമായി ആരാധിക്കുക, ഞാൻ പന്മനയിലുണ്ടായിരുന്നപ്പോഴാണ് കൊല്ലത്ത് മമ്മൂട്ടി വന്നത്, എന്തോ ഒരു ഉദ്ഘാടനത്തിന്. ഒരു ഭ്രാന്തൻ എന്ത് ചെയ്തു, ഒരു ബ്ലേഡ് കൊണ്ടായിട്ട് അദ്ദേഹത്ത് വരഞ്ഞു തിരക്കിന്റെ ഇടയിൽ കൂടെ. എന്തിനു വേണ്ടിട്ടാണ്? അയാളുടെ ബ്ലഡിന് വേണ്ടി. ചിലപ്പോ അയാളുടെ ബ്ലഡ് എടുത്ത് കുടിക്കും, മനസ്സിലായോ? അയാളുടെ ബ്ലഡിന് വേണ്ടിയിട്ടാണ് ദേഹത്ത് ബ്ലേഡ് വെച്ച് വരഞ്ഞത്. അന്നതൊരു വലിയ വാർത്തയായിരുന്നു. ഭ്രാന്തന്മാരങ്ങനെയാണ് ആരാധന മൂത്തിട്ട്. ഇപ്പൊ അടുത്ത ദിവസം ഒരു വാർത്ത വന്നു, ഇവിടുത്തെ 65 ലക്ഷം രൂപയുടെ ലോട്ടറി ടിക്കറ്റ് എടുത്ത് എന്തിനാണ് കാവ്യ മാധവന് കല്യാണം കഴിഞ്ഞത്? അത് വയസ്സായി. 65 ലക്ഷം രൂപയുടെ ടിക്കറ്റ് എടുത്ത് അയാളെ ഇന്ന് പറയുന്നുണ്ട് ലൈവായിട്ട്, ഒന്നും നടന്നില്ല. ഇതാണ് ആരാധന, അന്ധമായ ആരാധന എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സിന്. അതിന്റെ ആവശ്യമില്ല. എന്താണ് കാവ്യമാധവന് സൗന്ദര്യമോ കഴിവോ അഭിനയശേഷിയോ ഉണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കുക, അതിനപ്പുറം എന്തിനും ആരാധിക്കുന്നില്ല. അത് മനസ്സിലാകുക, ആരാധിക്കുക, അതിനപ്പുറം പോകേണ്ട കാര്യമില്ല. പക്ഷെ അങ്ങനെയല്ല മനുഷ്യർ. പിന്നെന്താണ്, വേറെ എന്തെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് നമ്മുടെ ദർശനങ്ങളുടെ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുന്നു, നമുക്കത് വിശ്വസിക്കാം, അതിനെ ഫോളോ ചെയ്യാം, അതനുസരിച്ച് ജീവിക്കാം, അതൊക്കെ ചെയ്യാം. പക്ഷെ എന്താണ് അതിന് നമുക്ക് പിന്നെ അതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് അതിൽ നല്ല നല്ല ആശയങ്ങൾ വരും. ആശയങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് മനസ്സിന് ശാന്തി, സമാധാനം, സന്തോഷം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് അതിനകത്ത് വരും. അതെന്ന് വെച്ചാൽ അതെല്ലാം സബ്ജക്റ്റീവാണ്, വ്യക്തിനിഷ്ഠമായ പല കാര്യങ്ങൾക്കും പറ്റും. അപ്പൊ ആ വ്യത്യാസം പ്രത്യേകം മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പൊ സബ്ജക്റ്റീവ് ആയ പല ശാസ്ത്രങ്ങളും ഉണ്ട്. സൈക്കോളജി സബ്ജക്റ്റീവ് ആയ ഒരു ശാസ്ത്രമാണ്. അതുപോലെ പലതും ഉണ്ട്, സബ്ജക്റ്റീവായ ആധുനിക വിഷയങ്ങളും ഉണ്ട്. അതൊക്കെ വ്യക്തിനിഷ്ഠമാണ്. അത് വ്യക്തികൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടാകും, ഇല്ലാന്ന് പറയുന്നില്ല. അതിനങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞു. ഈ സയൻസ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, അത് ഒബ്ജക്റ്റീവാണ്. അതിലെ പഠനങ്ങൾ എല്ലാം എന്ന് പറയുന്നത് എന്താണ്? അത് പ്രൂവബിളാണ്, തെളിയിക്കാൻ പറ്റുന്നതാണ്, അതിന് ആപ്ലിക്കേഷനുണ്ട്, പ്രെഡിക്റ്റബിളാണ്, ഒരുപാട് സവിശേഷതകൾ അതിനുണ്ട്. സമൂഹത്തിന് ദോഷവും ഗുണവും രണ്ടും ചെയ്യുന്നതാണ്, അതതിൻ്റെ ഉപയോഗം പോലെ ഇരിക്കും. ചിലപ്പോൾ ദോഷം ചെയ്യും, ചിലപ്പോൾ ഗുണം ചെയ്യും, എല്ലാം ചെയ്യും. മനുഷ്യൻ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. അത് തികച്ചും ഭൗതികമാണ്, പിന്നെ നമ്മൾ ആത്മീയമൊന്നും പറയും. അപ്പൊ ഈ രണ്ടിനെയും നമ്മൾ രണ്ടായിട്ട് തന്നെ മനസ്സിലാവും. അല്ലാതെ ക്വാണ്ടം സയൻസ് പോലെ നമുക്ക് പിന്നെ അദ്വൈതം കൊണ്ടാകും. ഞാനെനിക്ക് എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആണ്, പുള്ളി മാത്തമെറ്റിക്സ് അമേരിക്കയിൽ പോയി റിസർച്ച് ചെയ്ത് പി എച്ച് ഡി ഒക്കെ എടുത്തു വന്നതാണ് മാത്തമെറ്റിക്സ്. അപ്പം ഞാൻ അയാളോട് പറഞ്ഞു, എന്തായാലും ഈ സയൻസിലൊക്കെ നിങ്ങൾ ഒരുപാട് മാത്തമെറ്റിക്കൽ മോഡൽസ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതുപോലെ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇത്രയും പഠിച്ച ആളാണെന്നുള്ളവർ അദ്വൈതത്തിൻ്റെ ഒരു മാത്തമെറ്റിക്കൽ മോഡൽ ഉണ്ടാക്കാം. പുള്ളി പറഞ്ഞു അത് പ്രയാസമാണ്, അതുണ്ടാക്കാൻ പറ്റത്തില്ല, അത് വർദ്ധിക്കുന്നുണ്ടാണ്, കേവലം ആശയങ്ങളാണ്, അങ്ങനെയൊന്നും അത് പ്രയാസമാണെന്ന് പറഞ്ഞു. സാധിക്കുന്ന കാര്യമില്ല, പിന്നെയല്ലേ അടുത്ത റിസർച്ചൊക്കെ കാണാം. പിന്നെ പല സയന്റിസ്റ്റുകളും ഇതിനോട് തിരിഞ്ഞിട്ടുണ്ട്. ആദ്യം ക്വാണ്ടം ഫിസിക്സിന്റെ ഉപജ്ഞാതാക്കളെല്ലാം അദ്വൈതത്തിലേക്ക് തിരിഞ്ഞവരാണ്. അത് ചരിത്രത്തിലുള്ള സംഗതികളാണ്. അത് പല കാരണങ്ങളുണ്ട് അങ്ങനെ. പക്ഷെ അവരുടെ പ്രശ്നങ്ങൾക്ക് അതൊന്നും സമാധാനം കൊടുത്തില്ല. ഇനി അവിടെ സമാധാനം കിട്ടുമെന്നറിയാൻ വേണ്ടി തിരിഞ്ഞാണ്. അപ്പൊ അതിന് എല്ലാത്തിനും ഗുണമുണ്ട്, ദോഷവും. ഖുർആൻ ഉപയോഗിച്ച് ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നു, ബൈബിൾ ഉപയോഗിച്ചും കൊന്നു, ഭഗവത്ഗീത ഉപയോഗിച്ചും കൊന്നു, ഇതുമൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇതെല്ലാം മനുഷ്യനെ കൊല്ലാനും ഉപയോഗിക്കുന്നുണ്ട്, മനഃശാന്തിക്കും ആൾക്കാരത് ഉപയോഗിക്കുന്നുണ്ട്. രണ്ടു വശത്തിന് എല്ലാത്തിനുണ്ട്. ഇതൊക്കെ തന്നെ സയൻസിനുള്ളത്, കൊലക്കിതെല്ലാം ഉപയോഗിക്കും. ഹിംലർ എന്ന് കേട്ടിട്ടുണ്ടോ? ഹിംലർ ഉണ്ടോ? വായിക്കണം, പഠിക്കണം. ഹിറ്റ്ലറുടെ പ്രധാന അനുയായിയായിരുന്നു അയാളാണ്. ഹോളോകോസ്റ്റ് എന്ന് പറയുന്ന ആശയങ്ങൾ, ഹോളോകോസ്റ്റ് എന്താണെന്ന് അറിയാം? ജൂതന്മാരെ കിട്ട് ചുട്ടു കൊന്ന ഏർപ്പാട്, 60 ലക്ഷം ജൂതന്മാരൊക്കെ. ഒരു പൊതുവായ കണക്കിനാണ് ഈ 60 ലക്ഷം ജൂതന്മാരെ കൊല്ലുന്നതിന് നേരിട്ട് മേൽനോട്ടം വഹിച്ച ആളാണ് ഹിംലർ. ഇയാളെ കയ്യിലിരുന്ന പുസ്തകം എന്താണെന്ന് അറിയാം? ഭഗവത്ഗീത. അതിന് കൊല്ലാൻ പറയുന്നില്ലേ? അത് അയാളടുത്ത് പ്രയോഗിച്ചു. ഇപ്പൊ കയ്യിലെന്തോ ഒരു പുതിയ സാധനം കിട്ടിയിട്ടുണ്ടല്ലോ, എന്താണ്? ആ, അതിലെടുത്തിട്ട് ഹിംലർ ആൻഡ് ഭഗവത്ഗീത എന്ന് അടിച്ചു നോക്കും. എന്നിട്ട് എന്താണെന്ന് എഴുതിയിരിക്കുന്ന അവരൊക്കെ വായിച്ചു കേൾപ്പിച്ചു, കാശ് കൊടുത്ത് വാങ്ങി വെച്ചിരിക്കും. അല്ല ഇതൊന്നും അടിച്ചു ഞാൻ വെറുതെ പറയുന്നത് ഇത് ഹിസ്റ്ററിയാണ്. ആളവസാനം ആളവസാനം അറസ്റ്റ് ചെയ്ത് അവര് റഷ്യൻ പട്ടാളം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹിംലറുടെ കാര്യം അതല്ല ഇത് ഹിംലറുടെ പേര് കേട്ടിട്ടുണ്ടായിരുന്നു. അറിയില്ലെന്ന് പറയാം, അറിയില്ലാത്ത കാര്യങ്ങൾ അറിയില്ലെന്ന് പറയുന്നു. ഇതാണ് നമ്മുടെ ഒരു പ്രശ്നം. എന്താണ് നോക്ക്, നമുക്ക് എല്ലാം അറിയാൻ പറ്റത്തില്ല. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അറിയാത്ത കാര്യം എനിക്കറിയില്ല എന്ന് പറയും. ഞാൻ ശ്രദ്ധിച്ചില്ല, മറന്നു, ഇങ്ങനെയൊന്നും പറഞ്ഞു എന്നെ പറ്റിക്കാൻ നോക്കരുത്. ഇപ്പൊ ഭക്തന്മാരെടുത്ത് പറഞ്ഞാൽ അത് നടക്കും. ആ ശരി. അപ്പൊ ഇയാള് അവസാനം പൊട്ടാസ്യം സയനൈഡ് കഴിച്ച് മരിച്ചു. അയാളുടെ ശരീരം അജ്ഞാതമായ സ്ഥലത്തും മറവ് ചെയ്തു. അയാൾ ഉപയോഗിച്ച് ഭോഗത്തില്ല. അതെന്തുകൊണ്ട്? ആര്യൻ തിയറി എന്ന് പറയുന്നു. ആര്യൻ തിയറി എന്ന് പറയുന്ന കൊണ്ടുവന്ന് അതിന്റെ പേരിലാണ് ഈ വെറൊരു അന്ധവിശ്വാസമാണ്. ഒരു ഫ്രഞ്ചുകാരൻ ഉണ്ടാക്കിയ ഒരു തിയറി, ആര്യൻ തിയറി, ഒരു അടിസ്ഥാനമില്ല. അതുകൊണ്ടുവന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാള് ഈ ഹോളോകോസ്റ്റ് നടപ്പിലാക്കിയത്. ഇത്രയും മനുഷ്യരെ കൊന്നത്, ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യർ. ആര്യവംശം, ശുദ്ധി ഉള്ള ആര്യവംശം ഇവിടെ നിലനിൽക്കുന്നു. ഹിറ്റ്ലറാണ് അതിന്റെ ആശാൻ. ഇയാളും അതിനോട് കൂടി ചേർന്നു. ഇയാളുടെ പ്രശ്നം എന്താണോ, ഇയാൾ ഈ പിതൃപൂജ, പിന്നെ ഈ പറയുന്ന നിഗൂഢ വിദ്യകളൊക്കെ വലിയ താല്പര്യമുള്ള ആളായിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആധ്യാത്മികമായ താല്പര്യമുള്ള ആളായിരുന്നു. അതാണ് അയാളെ ഭഗവത്ഗീതയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ ആര്യവംശത്തിൽ കൃഷ്ണൻ പറഞ്ഞു കൊല്ലാൻ്റെ പറഞ്ഞു, അതുകൊണ്ട് കൊന്നുകളയാൻ വിചാരിച്ചു. അല്ലാതെ മഹാഭാരത യുദ്ധത്തിൽ പണ്ട് കൊന്നതല്ല ഗീത, ആധുനിക കാലത്തും കൊന്നിട്ടുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് സയൻസ് ആറ്റം ബോംബ് ഉണ്ടാക്കി മനുഷ്യരെ കൊല്ലുന്നു, ഭഗവത്ഗീത എന്ത് ചെയ്യുന്നു, ഹിംലറെ പോലെയുള്ളവരെ കൊണ്ട് മനുഷ്യരെ കൊല്ലിക്കുന്നു. സ്റ്റാലിൻ ഇതിനോടൊന്നും താല്പര്യമുള്ള സ്റ്റാലിൻ കൊന്നത് അയാളുടെ രാഷ്ട്രീയം, രാഷ്ട്രീയത്തിന്റെ പേരിൽ കൊന്നു ലക്ഷക്കണക്കിന് ആൾക്കാരെ, കൊന്നു പട്ടിണി കിട്ടു. ഇനിയിപ്പൊ അങ്ങോട്ട് പോയാലേ ഉം